അടുത്തേതാണ് അഖവാഭവം. ശാർങ്കിൻ, യശസ്സിൻ, ഹരീമൻ, ഭൂഷൺ എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ശാർങ്കിൻ എങ്ങനെ രൂപം? ശാർങ്കി നത്തും വരുന്ന എങ്ങനെ? എങ്ങനെയാണ് സർഗിണം ഷ്ടിഭവനം സർഗിണമോ സാർഗീണമോ? സർഗീണാംന്നാണോ സർഗിണാംന്നാണോ? സർഗീണാംന്ന് വരുമോ? അസോദ്യാപൻ ഒട്ട് വരുമോ? വരുമോ? നിലവപ്രാതിപന്ധ്യസ്യ വരുമോ? ഉറപ്പിച്ചു വരണം. ചോദിച്ചാ വരുമോ ഇല്ലയോ? വരും, ഇല്ല. മൂളിയാ പറ്റത്തില്ല. നിലവപ്രാതിപതികാന്ധ്യ വരുമോ? വർഷോന്ധ്യാപം നൊട്ട് വരുമോ? നാമി ദീർഘം വരുമോ? വരുമോ? എന്തുകൊണ്ട് വരില്ല? എന്ത് പറയുന്നു? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നല്ലപോ വരില്ല. എന്തുകൊണ്ട്? പദസഞ്ജയില്ല. പദസഞ്ജയില്ലാത്തതുകൊണ്ട് നല്ലപം വരുന്നില്ല. അതാണ് ശരി ഉത്തരം. അപ്പൊ ശാർഗിൻ നാമെന്നിരിക്കുന്നിടത്ത് എന്തുവരും? എന്തുവരുന്നു? ദീർഘം വന്നെങ്ങനെ വരില്ല. അപ്പൊ പിന്നെ എങ്ങനെ വരും? ഇതിവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇതുപോലല്ലേ. ഇവിടെ വിശേഷം എന്താ? ശർഗിണഹ ശർഗിണേ ശർഗിണഹ എല്ലായിടത്തും ഒരുപോലല്ലേ. പിന്നെ ഷഷ്ടി ഭവനത്തിന് മാത്രം ഇങ്ങനെയാ നിലപം വരുന്നത്. ശർഗിണഹ അവിടെ നിലവും വരൂ. എന്തുകൊണ്ട്? എന്ത്? പിന്നെന്ത് സഞ്ജയാ? ബസഞ്ജ. സപ്തമിയില് ശർഗിണി ശർഗിണോഹോ ശർഗിണോഹോ ശർഗിസു ആണോ ശർഗിഷു ആണോ? എന്തുകൊണ്ട്? എങ്ങനെ ഷത്വം വരും? ആദേശപ്രത്യ ഷത്വം വരുമ്പം ഇവിടെ നലോപം വരുമോ? പൂർവത്രാസിദ്ധം വരത്തില്ലേ? നിലപ വന്നു കഴിഞ്ഞാൽ പൂർവോത്തര അസിദ്ധ കൂടെ വരത്തില്ലേ? ശർഗിഷു എന്നുള്ളത് ഏത്? ആദിശപ്രത്യ പരസൂത്രം. അതുപ്രകാരം ആദിശപ്രത്യ വരണമെങ്കിൽ നലോകം നലോപം പൂർവപരമാണ്. നലോപം ആദിശപ്പെടുത്തിയോ. അപ്പോ നലോപം 8:2, ആദിശപ്പെടുത്തി 8:3. അതുകൊണ്ടിവിടെ പരസൂത്രം ആദിശപ്രതി പ്രവർത്തിക്കുന്ന പറയുന്നത് എന്ന് വെച്ചാൽ നകാരലോപം വന്നതിന് ശേഷം അത് സിദ്ധമായൊന്ന് പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. വരത്തില്ലെന്നാ, അകാരാന്തമാണ് ശാർഗി വികാരാന്തം വരുമെന്നാണ് പക്ഷം. വേറെ അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? സന്നിവാദ പരിഭാഷ എന്താ? ഒരു പരിഭാഷ ഉണ്ടെന്ന് വിചാരിച്ചത് എവിടെയും പ്രയോഗിക്കാം. ഇവിടെ പറയുന്നത് നലോപം പൂർവസൂത്രവും ആദിശപ്രത്യവും പരസൂത്രമായതുകൊണ്ട് നലോപം വന്നു കഴിഞ്ഞാൽ പരസൂത്രം സംബന്ധിച്ച് നലോപം സിദ്ധമാണ്, ഷത്വം വരുമെന്നാണ്. ഇതിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം മാറ്റം ആർക്കെങ്കിലും ഉണ്ടോ എന്നോ ചോദിക്കുന്നു. ഈ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടാവേണ്ടതാണ്. ഇവിടെ ഇരുന്ന് പഠിച്ചവരാണെങ്കിൽ ഈ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ആരുമില്ല ഇവിടെ. എന്തായാലും ഷത്വം വന്നിട്ടുണ്ട്. ഇന്നേ ഷത്വം എന്തായാലും വന്നിട്ടുണ്ട്. ഓ, ഇതിന്റെ രൂപം ഇല്ല അല്ലേ? വേണ്ട, ഷത്വം എന്തായാലും വന്നിട്ടുണ്ട്. ശർങ്കിഷു, ശർങ്കിസു എന്നല്ല, ശർങ്കിഷു. നലോപഹ സുപ്സുരസജ്ഞാതു വിദുഷുകൃതി എന്താ പറയുന്നത്? സുപ് വിധിയില് അസിദ്ധമാകുമെന്നാണ് അവിടെ പറയുന്നില്ലേ. അപ്പൊ ഇവിടെ സാർഗിയുടെ പരത്തിലിരിക്കുന്ന സ്വകാരത്തിന് ഷകാരം വരുന്നു. സൂ എന്ന് പറയുന്നത് സുപ്പിൽപ്പെട്ടതല്ലേ. അപ്പൊ ഷത്വം വന്നു, അസിദ്ധമാകത്തില്ലേ? അസിദ്ധമായ ഷത്വം വരുമോ? നല്ലപ്പോ അസിദ്ധമാകും. എപ്പോ? സുബ്വിധി പറയുന്നില്ലേ. അസിദ്ധമായി കഴിഞ്ഞാൽ ഷത്വം വരുമെന്നാ ചോദിക്കുന്നു. അത് തന്നെ നലോപം. നലോപസുസ്വര സജ്ഞാതു വിദുഷുകൃതി എന്താ പറയുന്നത്? നകാരലോപം സുപ്വിധിയിൽ അസിദ്ധമാകും. അപ്പൊ നകാരലോപം ഇവിടുത്തെ സുപ്വിധി എന്ന് പറയുന്നത് ഷത്വം. അതിൽ അസിദ്ധമാകും, സിദ്ധമാകും? അസിദ്ധമാകും. അസിദ്ധമായ ഷത്വം വരുമോ? നകാരലോപം അസിദ്ധമായി കഴിഞ്ഞാൽ ഷത്വം വരുമോ? എന്തുകൊണ്ട്? ാന്തമാണ്, എണ്ണിന്റെ പരത്തിൽ സകാരത്തിന് ഇല്ല. നലോപ സുസ്വര സജ്ഞാതു വിദുഷി എന്താ പറയുന്നത്? തുക്ക് വിധിയിൽ നലോപം അസിദ്ധമാകും. ഇവിടെ സകാരത്തിൽ ഷത്വം വരുന്നു, അതിന് നലോപം അസിദ്ധമാകേണ്ടതാണ്. പക്ഷെ ഇവിടെ ഷത്വം വന്നിട്ടുണ്ട്, എങ്ങനെ വന്നെന്നാണ് എന്റെ ചോദ്യം. സ്വന്തമായി എന്തെങ്കിലും പറയാൻ ഉണ്ടോ? ഒരേ ഒരു വഴിയേ ഉള്ളൂ ഷത്വം വരാൻ, വേറെ ഒരു വഴിയില്ല. എന്താണ് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് ഷത്വം വന്നു? ഈ സൂത്രത്തിലുള്ള ബഹളം അത് ഇതുമായിട്ട് എന്താ ബന്ധം? അത് ആ സൂത്രം പ്രവർത്തിക്കുന്നിടത്തല്ലേ പറ്റൂ. ശാർഗിഷുവും ബഹളുമായിട്ട് എന്താ ബന്ധം? അതായത് ഇവിടെ ആദേശപ്രത്യം എന്താ പറയുന്ന എള്ളിന്റെ പരത്തിലിരിക്കുന്ന പ്രത്യയത്തിന്റെ അവയവമായിരിക്കുന്ന സകാരത്തിന് ഷത്വം ഇരിക്കുന്നു. ഇത് സുപ്പ് വിധിയല്ല. സുപ്പിനെ നിർദ്ദേശിച്ചിട്ട് അതിന്റെ സ്ഥാനത്തിൽ വരുന്ന ഒരു വിധിയെ എന്ത് പറയാം? ഇത് പ്രത്യയമെന്നേ പറഞ്ഞുള്ളൂ, സുപ്പെന്ന് പറഞ്ഞിട്ടില്ല. ഏത് പ്രത്യയമാകാം? പ്രത്യയത്തിന്റെ അവയവമായിരിക്കുന്ന സകാരത്തിന് ഷകാരം ഇരിക്കുകയാണ്. ഈ സുപ്പ് വിധിയല്ല, അതുകൊണ്ട് അസിദ്ധമല്ല. നലോക സിദ്ധമായതുകൊണ്ട് സത്വം വന്നു. സുപ്പിധി അല്ല, ഷത്വവിധി എന്ന് പറയുന്നത് സുപ്പിനെ നിമിത്തമാക്കിയിട്ടുള്ള വിധിയോ അല്ലെങ്കിൽ സുപ്പിൽ ഉള്ള വിധിയോ അല്ല. അത് സുപ്പ് പറയണ്ടേ? അതോ ബിസ, ഐസ്. ബിസ എന്ന് പറയുന്നത് എന്താണോ, അപ്പൊ അതിന് അത് സുപ്പ് വിധിയോ? ബോവിനെ ശല്യത്ത് സുപ്പിനെ നിമിത്തമാക്കിയിട്ടുള്ള വിധി. ഇതങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണോ പ്രത്യയത്തിന്റെ അവയവമായ സകാരത്തിന് ഷകാരം എന്നാണ്. അതുകൊണ്ട് സുപ്പ് വിധിയല്ല, അതുകൊണ്ടിവിടെ അസിദ്ധം അല്ല. അതുകൊണ്ട് ഷത്വം വരാം. അസിദ്ധമാണെങ്കിൽ ഇവിടെ നകാരമായിരിക്കും. എണ്ണിന്റെ പരത്തിൽ സകാരമില്ല, ഷത്വം വരത്തില്ല. ഏത് നലോപം അസിദ്ധമാകുന്ന എങ്ങനെ? പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം. നലോപത്തിന് പിന്നീട് വരുന്ന എല്ലാ സൂത്രങ്ങളും അസിദ്ധമാവും. അതേ സൂത്രം പറയുന്നു, ഏ സൂത്രം പറയുന്നു അങ്ങനെ അസിദ്ധമാകുന്നു? പൂർവോത്തര അസിദ്ധം പറയുന്നു നലോപത്തിന് ശേഷം വരുന്ന. അതെവിടെ ആയിരിച്ചു? ഇതിപ്പോ നലോപം എന്ന് പറയുന്ന എവിടെ വന്നിരിക്കുന്നു? 8:2. അതിനുശേഷം വരുന്ന എല്ലാ സൂത്രങ്ങളും അതിന് അസിദ്ധം. എല്ലാ സൂത്രവും അസിദ്ധമാകണ്ട. അപ്പോഴാണ് പറയുന്നത് നലോപഹ സുപ്സരസജ്ഞ തുഗ്വിദശ്രുതി പറയുന്നു നകാരലോപം സുപ് വിധിയിൽ അസിദ്ധമാകുന്നു. ഈ സൂത്രം പറയുന്നു നകാരലോപം സുപ് വിധിയിൽ അസിദ്ധമാകും. അപ്പോ ഒരു വിധി വരുമ്പോൾ നോക്കണം, ഈ സുപ് വിധിയാണോ അല്ലയോ? അതോ ബിസൈസ്, അതെന്താണ്? സുപ്പ് വിധിയാണ്. അവിടെ നഗരലോപം അസിദ്ധമാവും. അസിദ്ധമായോണ്ട് എന്ത് വരുന്നു? ഐസ് വരുമോ? രാജബിഹി വരുന്നില്ല. പൂർവം പൂർവെന്ന് വരവെന്ന്, അത് പൂർവത്രാസിദ്ധമാണെന്ന് പറയുന്നത്. അത് പറയുന്നു നലവ സുപ്സരസജ്ഞാവിധി. എന്താ പറയുന്നത്? നഗാരലോപം എവിടെ അസിദ്ധമാകും, എവിടെ അസിദ്ധം ആകത്തില്ലെന്നാണ്. സുപ്പ് വിധിയിൽ അത് അസിദ്ധമാകും, അല്ലാത്തടത്തൊന്നും അസിദ്ധമാകത്തില്ല. അപ്പോൾ ഒരു വിധി വരുമ്പോൾ സുപ്പിധിയാണോ എന്ന് നോക്കുക. ആയിക്കോട്ടെ, ഈ സൂത്രപ്രകാരം പുറത്രാസിദ്ധം അവിടെ വരത്തില്ല. പക്ഷെ നലോപ സുപ്സരസജ്ഞ തുഗ്വിദശക്രി പ്രകാരം അവിടെ ഇത്രേ പറയുന്നുള്ളൂ. സുപ്പ് വിധി അതേ പറയുന്നുള്ളൂ. പൂർവപരമെന്ന് മറ്റോ പറയുന്നുണ്ടോ? പറയുന്നുണ്ടോ? നിയമവിധി തന്നെ. അതിന് നിയമം ചെയ്യുന്നു എങ്ങനെ? അതിന് നിയമം ചെയ്യുകയാണ് സുപ്പ് വിധികളിൽ. അത് അതോ വിശേഷ പ്രവർത്തിക്കാൻ അവിടെ അകാരാന്തം വേണ്ടേ? നകാരാന്തമല്ലേ ശബ്ദ രാജൻ. അതുപോലെ ഇതെന്താണ്? സർഗിൻ നകാരാന്തമല്ലേ? നകാരാന്തമാകുമ്പം സുപ്പു പരത്തിയിരിക്കുമ്പോൾ നകാരം ഇരിക്കുകയാണെങ്കിൽ പരത്തുഷകാരം വരത്തില്ല, നാന്തമായി പോകും. നകാരം ലോപിച്ചു കഴിഞ്ഞ് പിന്നെ വരുമോ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാരാന്തം കിട്ടി. അങ്ങനെ ഈ കാരാന്തം വരുമ്പോഴത്തേക്ക് പൂർവത്തിന് പരം അസിദ്ധമാണ്. അപ്പോൾ നല്ല പ്രാതിപതിക അന്തസ്സ് ലോപിച്ചു. അതിന് അല്ല, പൂർവത്തിന് പരമസിദ്ധം. പൂർവത്തിന് പരമേ അസിദ്ധമാണ്, അത് സിദ്ധമാണ് ഈ സൂത്രപ്രകാരം. നലോപ സുസ്വരസജ്ഞാത്ത വിദുഷകൃതി എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വേണമെങ്കിൽ പറയാം എങ്ങനെ പ്രാപ്തമായെടുത്ത് മാത്രമേ നിയമം ചെയ്യത്തുള്ളൂ എന്ന് പറയണമെങ്കിൽ ഇവിടെ എന്താണ്? പ്രാപ്തമായെടുത്ത് മാത്രമേ നിയമം ചെയ്യുമെന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രാപ്തമല്ല. എന്തുകൊണ്ട്? പരസൂത്രമായതുകൊണ്ട് നലോപ എന്ന് പറയുന്നത് സിദ്ധമാണ്. അപ്പൊ ഇവിടെ അസിദ്ധം പ്രാപ്തമല്ല. അസിദ്ധം പ്രാപ്തമല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് നിയമം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ വേണമെങ്കിലും പറയാം. യശസ്സിന് ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? യശസ്സി ആ ഈ ശബ്ദം ഇതില് ഒരിടത്ത് മാത്രമേ ദീർഘം വരുന്നുള്ളൂ, സൂല് മാത്രം. ഇത് പലയിടത്തും നമ്മൾ ഈകാരാന്തമാണെന്ന് തെറ്റിദ്ധരിക്കും. നകാരാന്ത ശബ്ദങ്ങൾ ഉദാഹരണം പറഞ്ഞ സ്വാമി, സ്വാമിൻ ശബ്ദം നകാരാന്തമാണ്. രൂപം എങ്ങനെ വരും? സ്വാമി നൌ സ്വാമി ഹേ സ്വാമിൻ. അപ്പൊ അവിടെ സംബോധനയില് നമ്മൾ സാറിനെ സ്വാമി വിളിക്കുക, ഹേ സ്വാമിനെ വിളിക്കാറുള്ളു. സ്വാമി എന്നല്ല സ്വാമി. അപ്പോ പക്ഷെ സംബോധന അങ്ങനെയല്ല, ഹേ സ്വാമിൻ നകാരാന്തമായിട്ടാണ്. ഇത് ഈകാരാന്തമാണെന്ന് സംശയിക്കും. പക്ഷേ സ്വാമിൻ ശബ്ദത്തിന്റെ സ്ത്രീലിംഗം എങ്ങനെയാണ്? സ്വാമിനി. ഏതുപോലെ വരും? ഏ കവി ശബ്ദം പോലെയാണോ? ഏ ഏതുപോലെ? കതിയോ? ഗൗരി, ഗൗരി ശബ്ദം പോലെ. അങ്ങനെയാണോ പറഞ്ഞത്? നദി. ആ ഗൗരി ശബ്ദം, ഗൗരി. ഇതുപോലെ ധാരാളം ശബ്ദം വരുന്നുണ്ട്. ഈ കാരാന്തമെന്ന് തോന്നും, പക്ഷെ അത് നാന്തമാണ്. അതിൽ നിന്ന് ഞീപ്പ് വരും. ഏതാ സൂത്രം? ഏഭ്യോ ഞീപ്പ്. ബ്രഹ്മചാരി, ബ്രഹ്മ ചരണോ ചരണ, ഹേ ബ്രഹ്മചാരിൻ നകാരാന്തമാണ്. സ്ത്രീലിംഗത്തിലെങ്ങനെ വരും? ചാരുണി, ചാരുണ്യോ, ചാരുണ്യ. സംബോധന എങ്ങനെ വരും? ഹ്രസ്വമായിട്ട് വരും. നീ പന്തമായതുകൊണ്ട് യേശുപാര ഹ്രസ്വം വരുന്ന അമ്പാർത്തന്നദ്യോർ ഹ്രസ്വഹ. അപ്പൊ അത് രോഗി, രോഗി. ഇക്കാരാന്തം പുല്ലിംഗമല്ല. അത് അടുത്ത ശബ്ദം പറഞ്ഞു നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും. രോഗി രോഗിണൗ രോഗിണ ഹേ രോഗ്യൻ എല്ലായിടത്തും ഉപദാദീർഘം വന്ന് നഗാരം രൂപിക്കുന്ന സൂത്രം അവിടെ കുഴപ്പം സ്വാമി ശ്രദ്ധമാണോ അതാണോ സൗച്ച അതല്ല ഇപ്പൊ പഠിക്കുന്നത്. എല്ലായിടത്തും ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം സു പരമിരിക്കുമ്പോൾ ദീർഘം വരുന്നത് സൗച്ച. അത് ഓർക്കണം. കാരണം ധാരാളം പ്രയോഗത്തിൽ വരുന്നതും എന്നാ സംശയം വരുന്നതുമാണ്. എല്ലായിടത്തും സ്ത്രീലിംഗ ശബ്ദം നഗാരാന്തമായതുകൊണ്ട് ഈ ബന്ധമായിരിക്കും. ഗൗരി ശബ്ദം പോലെയായിരിക്കും. പുല്ലിംഗ ശബ്ദം എല്ലായിടത്തും യശസ്വി പോലെയായിരിക്കും. ഗുണി ഗുണിനൗ ഹേ ഗുണൻ. മായാവി മായാവി ആണ് വൈകാരം എന്താണെന്ന് തോന്നുന്നു. പക്ഷേ ഹേ മായാവിയാണോ മായാവിന്നാണോ? നഗാരം എന്താ ലോപിക്കാത്ത അംഗീസമ്പുത്യുഹോ. അത് ധാരാളം വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രീലിംഗത്തെ ഇങ്ങനെ വരും. മായ മന്ത്രി അങ്ങനെ വരും. മന്ത്രി ഹേ മന്ത്രൻ ശ്രീലിംഗത്തിൽ മന്ത്രണ്യു മന്ത്രണ്യഹ. ആയിരക്കണക്കിന് ശബ്ദം ഇങ്ങനെ വരും നഗാര. എല്ലായിടത്തും ഒരിടത്ത് മാത്രമേ ഉപദാദീർഘം വരൂ. എവിടെ? സൂവിൽ മാത്രം. ബാക്കി എല്ലായിടത്തും ഹ്രസ്വമാണ്, ദീർഘമല്ല. മന്ത്രണം മന്ത്രണാം മന്ത്രണ മന്ത്രണി ഒരിടത്തും ദീർഘം വരത്തില്ല. അപ്പോ സൂര്യ ഇന്ന് പലതരത്തിലും വരാം. പ്രധാനമായിട്ട് ഇൻ വിൻ പല പ്രത്യേകങ്ങളും വരും. ഇവിടെ യശസ്വിൻ അതെന്ന് പറയുന്നത് വിൻ പ്രത്യേകം തോന്നണം. വിൻ പക്ഷേ ഇൻ ഹൻ പൂഷാരിയമ്മണാം ശൗവെന്ന് പറയുന്നിടത്ത് ഇന്നെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വിന്നിനി എടുക്കാം. അതിന്റെ നിയമമാണ് പറഞ്ഞത്. എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? അസ്മിൻ ഗ്രഹണാന്യ അർത്ഥപദാച്ച അനർത്ഥകേന ച തദന്ത വിധിം പ്രയോജയന്തി പറഞ്ഞായിരുന്നോ? അപ്പൊ ഇൻ കാരണം സൂത്രത്തിൽ ഇന്നാ പറഞ്ഞിരിക്കുന്നു. പക്ഷെ യശസ്വിൻ അസ്മായ മേധാ സൃജോ വിനി. ഇനി നമ്മൾ പഠിക്കുക ഒരു സൂത്രം. ആ സൂത്രപ്രകാരം ഭിന്നന്തമാണ്. അപ്പൊ ഭിന്നന്തത്തിന് ഇന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കാം? ഗ്രഹിക്കാൻ കഴിയത്തില്ല. കാരണം ഭിൻ എന്ന് പറയുന്നതിന്റെ ഏകദേശമാണ് ഹിൻ. അപ്പോ സമുദായോ അർത്ഥവാൻ ഏകദേശോ അനർത്ഥക. ഭിൻ എന്ന് പറയുന്ന അർത്ഥവാനാണ്, അതിന്റെ ഏകദേശമാണ് ഇൻ, അത് അനർത്ഥകമാണ്. അപ്പൊ ഇവിടെ ഇന്നെന്ന് പറയുന്നത് കൊണ്ട് തദന്തത്തെ ഗ്രഹിക്കണം. ആ ഇന്ന് തദന്തത്തെ ഗ്രഹിച്ചാണ് ശാർങ്കിൻ. തദന്തത്തെ ഗ്രഹിച്ചാണ്. അപ്പൊ ഇന്ന് പറഞ്ഞാൽ തദന്തത്തെ ഗ്രഹിക്കാം, എന്നുവെച്ചാൽ ഇന്നന്തത്തെ ഗ്രഹിക്കാം. പക്ഷേ യശസ്സിന്റെ ഭിന്നെന്ന് പറയുന്നത് ഇന്നന്തമല്ല, മറിച്ച് ഭിന്നന്തമാണ്. അപ്പൊ ഇന്നന്തത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നന്തത്തെ ഗ്രഹിക്കാൻ പാടില്ല. അതാണ് നിയമം. അർത്ഥവത് ഗ്രഹണേ ന അനർത്ഥകസ്യ. അപ്പോ ഇവിടെ യശസ്വിൻ എന്ന് പറയുന്നിടത്ത് അനർത്ഥകം ഏതാണ്? അനർത്ഥകമല്ലാത്ത ഏതാണ്? ബിൻ. പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഇബിൻ ഇന്നെന്നൊക്കെ കേട്ടാൽ നമ്മുടെ മനസ്സിൽ വരുന്ന WINUM INUM ആണ്, അതല്ല. ഇവിടത്തെ തന്നെ ശ്രദ്ധിക്കണം. വിൻ ഇൻ മാറിപ്പോരുന്നു. ഇത് സംസ്കൃത ഗ്രാമറാണ്, ഇംഗ്ലീഷല്ല. അപ്പൊ വിന്നിലെ അർത്ഥവ ഏതാണ്? വിൻ. അനർത്ഥകം ഏതാണ്? ഇൻ. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്? അത് അർത്ഥകമാണോ അനർത്ഥകമാണോ? സൂത്രത്തിലെ ഇന്നെന്ന് പറയുന്നു. സൂത്രത്തിലെ ഇന്നെന്ന് പറയുന്നു, അത് അർത്ഥവുമാണോ അനർത്ഥകമാണോ? അർത്ഥകമാണ്, അർത്ഥവത്താണ്. അപ്പൊ ആ ഇന്നിനെ ഗ്രഹിക്കാവൂ. യശസ്വിൻ എന്ന് പറയുന്ന ഇന്നിനെ ഗ്രഹിക്കാൻ പാടില്ല. അതാണ് നിയമം പറയുന്നത്. എന്താണ് അർത്ഥവത്ഗ്രഹണേ ന അനർത്ഥകസ്യ. അതിന്റെ അപവാദമായിട്ടാണ് പറഞ്ഞത് ഇൻ അൻ അസ്മിൻ ഗ്രഹണാനി അർത്ഥവതാച അനർത്ഥകേന ച തദന്തവിധിയും പ്രയോജനത്തി. അതായത് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തദന്തത്തെ ഗ്രഹിക്കുന്നിടത്ത് അർത്ഥവത്തായിട്ടുള്ളതിനെയും ഗ്രഹിക്കാം, അനർത്ഥകമായതിനെയും ഗ്രഹിക്കാം. അപ്പൊ യശസ്വിനുള്ള ഇന്ന് അനർത്ഥകമാണ് എന്ന് വെച്ചാൽ അവിടെ തദന്തത്തെ ഗ്രഹിച്ച് യശസ്വിൻ ഇന്നന്തത്തിനെ ഗ്രഹിച്ചത് കൊണ്ട് സൗജപ്രകാരം ഉപദേക്ക് ദീർഘം വന്നു. അപ്പൊ യശസ്വി മായാവി മേധാവി എല്ലായിടത്തും ഇന്നന്തമാണ്. അപ്പൊ ഇന്നന്തത്തിൽ അത് ഈകാരാന്തമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സംബോധനയിൽ നകാരാന്തമായിരിക്കും. അപ്പോ യശസ്വി അതിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? യശസ്വി യശസ്വിഭ്യാം യശസ്വി ദീർഘമില്ല. യശസ്വിഷു ശബ്ദം എപ്പോഴും ഉച്ചരിച്ച് തന്നെ ശരിയാക്കണം. ഉച്ചാരണത്തിലൂടെ ശബ്ദത്തിന്റെ സ്ഫുടത വരുത്തുന്നു. ഉച്ചരിച്ചില്ലെങ്കിൽ ശബ്ദം ശരിയാകത്തില്ല. ശബ്ദം വായിക്കുന്നതിനോ എഴുതുന്നതിനോ ഉള്ള പ്രാധാന്യം അത് ഉച്ചരിക്കുന്നതിനാണ്. മനസ്സുകൊണ്ട് വായിക്കാനുള്ള ഉള്ളത് പറഞ്ഞ് അങ്ങോട്ട് പറയും. ശബ്ദം എന്ന് പറയുന്നത് നാക്കിലാണ് ഉറപ്പിക്കേണ്ടത്, മനസ്സിലല്ല എന്ന്. അരിയമൻ അരിയമാ അരിയമ്മ അവിടെ എങ്ങനെ ദീർഘം വന്നത്? സൗജയാണോ? അതാണോ? അരിയമ്മൻ അതെങ്ങനെ ദീർഘം വന്നു എന്നാണ് സൗജ. എന്തുകൊണ്ട്? ഇന്നാദീനാന്ന് പറഞ്ഞു. ഇൻഹൻ പുഷ അരിയമ്മണാം ശവെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞു ഇന്നാദീനാന്ന് വെച്ചാൽ ഇന്ന് ഹന്ന് പൂഷൻ അരിയമ്മൻ. ഇവിടെ സർവനാമസ്ഥാനം അസംബുദ്ധ പ്രകാരം ദീർഘം വന്നാ പോരെ? ഇതില്ലെങ്കിൽ എന്താ കുഴപ്പം? അതുകൊണ്ടെങ്കിൽ വന്നാ പോരെ? എന്ത് എന്തുകൊണ്ട് സർവനാമാനുസ്ഥാന അസംബുദ്ധ പ്രകാരം ദീർഘം വന്നില്ല? ഏത് ഇൻ ഹൺ പൂഷാരിമണാം സൗ നിയമം ചെയ്തു. ശീപരവരിക്കുമ്പോഴേ വരും. അതുകൊണ്ടാണ് സൗചയുടെ ആവശ്യം. സൗചുകൊണ്ട് ദീർഘം വരുന്നു. അരിയമാ അരിയ അരിമണോ എന്നാണോ അരിയമാണോ എന്നാണോ? അത് അരിയമാണോ എന്ന് വരാത്തത് സൗജ സർവനാമസ്ഥാന അസംബുദ്ധം കൊണ്ട് വന്നൂടെ? അതിനേത് നിയമം ചെയ്തു? അതിനെ നിഷേധിച്ചു. ഇൻഹൻ പൂഷാരിയും അതിനെ നിയമം ചെയ്ത് ശൗച്ച. അപ്പൊ എന്ത് വരുന്നു? അരിയ മണവ് അരിയമണഹ ഹേ അരിയ. ആ ഇത് നിഷേധേ പ്രാപ്തേ ഇൻഹൻ പൂഷാരിയും അവിടെ ഇല്ലേ? അത് തന്നെ. അരിയമണഹ എന്ന് വരത്തില്ലേ? അല്ലോപാന വരത്തില്ലേ? അരിയമൻ ശസ്തന്നിരിക്കുമ്പോ വരുമോ അല്ലേ? അല്ലോപോ അനഹ എന്നൊരു സൂത്രം പഠിച്ചിട്ടുണ്ടോ? അപ്രകാരം അകാരത്തിന് ലോപം വരുമെന്നാ ചോദിച്ചത്. വരാമെങ്കിൽ വരണം, പിന്നെ വേണ്ടെന്ന് ആര് പറഞ്ഞു? യശസ്സിയിൽ വരുമോ? എങ്ങനെ, എന്താ പറഞ്ഞ്? ഇവിടെ സമയമുണ്ടോ? അരിയമ്മൻ മായില് സമയമുണ്ടോ? ഇവിടെ സമയം എവിടെയുള്ളത്? രേഫത്തിനും യകാരത്തിന്. മകാരത്തിന് സംയോഗമുണ്ടോ? പല്ല സംയോഗ വമന്താത് നിഷേധിക്കുമോ? സംയോഗാത് വമന്താത് നിഷേധിക്കും ഇവിടെ. അപ്പൊ പിന്നെ എന്തോരും അരിയംണഹ. പിന്നെ നകാരത്തിനുള്ള അത്വം എങ്ങനെ വരും? രേഫത്തിന്റെ അടുത്താണ് ഇരിക്കുന്നു. അട്കുറ്റുംബായി അരിയംണഹ. ആ തൃതീയ അരിയംണ അരിയ അരിയ അരിയംണം ദീർഘം വരൂ. എന്തുകൊണ്ട് വരുന്നില്ല ദീർഘം? പ്രസഞ്ജയില്ല അരിയമ്യാം നടത്ത്. എന്തുകൊണ്ട്? അസിദ്ധമായതുകൊണ്ട്. പദസഞ്ജയുണ്ട്. അരിയമ്ണ അരിയമഭ്യാം അരിയ അരിമഭി. അടുത്ത് അരിയമ്ണേ. ആ സപ്തമിയാകുമെന്ന് അങ്ങനെ എന്നാണോ? രണ്ട് രൂപം. ഏതാ സൂത്രം? ണങ്ങി സമ്പുദ്ധിയുമാണ്. വിഭാഷ നിശ്യോ. അത് രണ്ടും തിരിഞ്ഞു പോരുത്. ഒന്ന് ണങ്ങി സമ്പുദ്ധിയോ, മറ്റൊന്ന് വിഭാഷ നിശ്യോ. സൂത്രം കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കും, വ്യത്യാസമുണ്ട്. ണങ്ങി സമ്പുദ്ധിയോ എന്താ പ്രത്യേകത? എന്താ ചെയ്യുന്നത്? നിഷേധിക്കുന്നു. ഇതാണെങ്കിലോ വിഭാഷ നിശ്യമാണെങ്കിൽ അലോപാനെ വികല്പമാക്കുന്നു. അപ്പോ രണ്ടു രൂപം വരും. എങ്ങനെ? അരിയമണി അരിയമണി അരിയ എങ്ങനെ വരും? അരിയ അരിയമസു വരൂ, അരിയ മാസു വരൂ, അരിയമാഷു വരൂ, അരിയമ സു. ഷത്തും വരുന്നില്ല എന്തുകൊണ്ട്? ദീർഘം വരുന്നില്ല എന്തുകൊണ്ട്? ഒന്നും വരത്തില്ല. ഭൂവിനെ ചൊല്ലിയത്തൊരു അരിയമേഷു. എന്തുകൊണ്ട്? അടുത്ത് പൂഷൻ. പൂഷൻ ശബ്ദത്തിന്റെ എങ്ങനെ വരും? പൂഷ ദീർഘം വന്ന എങ്ങനെ? സൗച ഇന്നാദീന അതിലൊന്ന് പൂഷ. പിന്നെ പൂഷണമെന്ന് വരുമോ പൂഷാണോന്ന് വരുമോ? എന്തുകൊണ്ട്? സൗച പ്രകാരം അസംബുദ്ധ സു മാത്രമേ ഉള്ളൂ. അപ്പൊ പൂഷണ പൂഷണ ഹേ പൂഷൻ ഹേ പൂഷണ പൂഷണ പൂഷണം പൂഷണോ ദ്വിതീയ ബോധനത്തിൽ ഏത് സൂത്രം വരുന്നെന്ന് പറഞ്ഞാൽ മതി. അന്തോപാനം എന്ന് കഴിഞ്ഞാൽ എന്തോരും നകാരത്തിന് നകാരം വരുന്ന ഏത് സൂത്രപ്രകാരം രഷാഭ്യാം നോ നക സമാന പദേ ഋഷാഭ്യാം നോ നക സമാന പദേ പ്രകാരം ഷകാരത്തിന്റെ പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വരും. ഇവിടെ അടുക്കുപ്പാണ് പോയ വീട് ആവശ്യമുണ്ട്. അപ്പൊ എന്തോരും പൂഷ്ണ തൃതീയില് ഉഷ്ണ ഉഷഭ്യാം ഉഷഭി പൂഷ്ണേ ഉഷഭ്യാം ഉഷഭ്യാ പൂഷ്ണ ഉഷഭ്യാം ആ ഉഷ്ണു പൂഷ്ണ ആ പൂഷ്ണി പൂഷണി ഉഷ്ണു പൂഷ സുഷു സു പൂഷ സു മഖവ ബഹുളം കഴിഞ്ഞല്ലോ. മഖവ ശബ്ദത്തിന് തൃ അന്തേശ ദേശം വരുന്നതാണ്. മഖവൻ ശബ്ദസ്യ വാ തൃ തന്ദേശിത ഋ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഋ ഇത്. ഈ എഴുതിയിരിക്കുന്നതിൽ എന്താ തെറ്റെന്ന് പറയാമോ? ഋ ഇത് സൂത്രത്തിൽ വൃത്തിയിൽ എഴുതിയിട്ടുണ്ട് ഋ ഇത്. ഈ എഴുതിയിരിക്കുന്നതിൽ ഒരു പിശകുണ്ട്, ഒരു തെറ്റുണ്ട്. എന്താണെന്ന് പറയാമോ? ഒരു ഇത്തെന്ന് പറയുന്നിടത്ത് എന്താ തെറ്റ് എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? പ്രകൃതിഭാവം വന്നു എന്നാ പറഞ്ഞിരിക്കുന്നു. എന്തിനു പ്രകൃതിഭാവം വന്നു? വൃത്തികയുടെ വൃത്തി എന്താണ്? വൃത്തി വൃത്തി അകഹയുടെ വൃത്തി വൃത്തി പേരെ അകഹ പ്രാഗ്വത് വാ. ഇവിടെ ഇരുത്ത് പരമുണ്ടാ? സൂത്രം പറഞ്ഞാൽ അതിന്റെ വൃത്തി പറയേണ്ടത് ആ സൂത്രം പറയുന്ന ആളുടെ ജോലിയാണ്. ഇനി ആര് സൂത്രം പറഞ്ഞാലും അത് എന്റെ ജോലിയാക്കരുത്. അല്ലെങ്കിൽ അർത്ഥം അറിയോ ഇല്ലെന്ന് എങ്ങനെ അറിയും? പറയാം, ആർക്കെങ്കിലും പറയാം. അറ് ഇത്തെന്ന് പറയുന്നിടത്ത് ഒരു തെറ്റുണ്ട്. എന്താണ്? എന്ത് സന്ധി ഒന്നില്ല? എണ്സന്ധി വരണം. അറ് ഇത്തന്നിരിക്കുമ്പോ എണ്സന്ധി ഒന്ന് എങ്ങനെ വരും? പ്രകാരത്തിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പോ അവിടെ സംഹിതയില്ല, പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുകയാണ്. കണ്ടാൽ തന്നെ അറിയത്തില്ലേ? ഋ വേറെ ഇത് വേറെ, സന്ധി വരുന്നില്ല. അപ്പൊ അതൊരു തെറ്റെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചോദിച്ച തെറ്റിന്റെ കാര്യമാണ്. ശരി എന്തെന്നല്ല ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ ശരിയായ കാര്യമാണ്. ഋന് ശേഷം എന്ത് എഴുതിയിരിക്കുന്നു? ഈ എഴുതിയിരിക്കുന്നു സംഹിതയില്ല, സന്ധി വന്നില്ല. അതാർക്കറിയാൻ വയ്യാത്ത ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. തെറ്റെന്തെന്നാ ചോദിച്ചത്? ശരി ചോദിച്ചാൽ തെറ്റ് പറയും, തെറ്റ് ചോദിച്ചാൽ ശരി പറയും. അങ്ങനെയാ പറ്റത്തില്ല. തെറ്റെന്തെന്ന് ചോദിച്ചാൽ തെറ്റ് പറയണം, ശരി എന്തെന്ന് ചോദിച്ചാൽ ശരി പറയണം. ആ പ്രയോഗത്തിലുള്ള തെറ്റാ ഞാൻ ചോദിച്ചു. അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല. ഒരു ഇത്തെന്ന് പറയാൻ പാടില്ല. വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ചിലപ്പോ ശരിയാകും. ചിന്തിച്ച് അത് അങ്ങോട്ട് വരുന്നുണ്ട്, കുറച്ചുകൂടെ വന്നാൽ മതി. എന്നാ ഇപ്പൊ കണ്ടുപിടിക്കാം. അർത്ഥം പറയ, അർത്ഥമേ നോക്കണ്ട. അർത്ഥത്തിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ആ ശബ്ദം പ്രയോഗിച്ചിരുന്നതിന് തെറ്റുണ്ടെന്ന്. എന്ന് വിചാരിച്ച് നിങ്ങൾ പറഞ്ഞില്ലെന്ന് വിചാരിച്ച് അതൊരു അബദ്ധമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ കുറച്ച് പരിചയം കൊണ്ട് മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്. പഠിച്ചെന്ന് വിചാരിച്ച് അതൊന്നും കിട്ടത്തില്ല, പരിചയം കൊണ്ട് കിട്ടേണ്ട കാര്യമാണ്. എന്നാലും പറയാൻ അത് തന്നെയാണ് കറക്റ്റ്. അതിനെ അതാണ് ശരി ഉത്തരം, അതാണ് എന്റെ ശരി. എന്ന് പറയുന്നതിനെ പദമാക്കാതെ ഉപയോഗിച്ചു. അതിലെ ഞാൻ പറഞ്ഞത് നമുക്ക് വാല് പൊക്കുമ്പോൾ അറിയാം എന്തിനാണെന്നുള്ള കാര്യം. പൂന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി ചിന്ത നേരെയായി കഴിഞ്ഞു, ശരിയായ ദിശയിലേക്കാണ് പോകുന്നത്. അതുകൊള്ള, അങ്ങനെ സ്വയം കണ്ടുപിടിക്കുന്നു. വേറെ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിയാ വേണ്ടത്. ഇനി അതിനോട് സമാനം പറയുക. കറക്റ്റ്. പദമാക്കി കഴിഞ്ഞാൽ ആന്ന് വരും. ഋകാരാന്തത്തിന്റെ പ്രഥമ ഏകവചനം എങ്ങനെയാണ്? ധാത പിത മാത ഋആയിട്ട് മാറും. സൂത്രം ഏതാണ്? സൂത്രമുണ്ടോ ഋആയായി മാറുന്നേ? സൂത്രം ഓർത്താ മതി. ആയായി മാറിയ സൂത്രം ഋതുവിശനസ്സോ അനേക സാം ചാനങ്ങ് വന്നു സുലോപിച്ചു ഉദാദീർഘം വന്നു നഗാരം ലോപിച്ചു പിത എന്നുപയോഗിക്കാൻ പാടില്ല. എന്ന് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന ആ ശബ്ദത്തെ അങ്ങനെ നിർദ്ദേശിക്കുകയാണെങ്കിൽ ആന്ന് നിർദ്ദേശിക്കണം, ആ നിർദ്ദേശിക്കണം. പക്ഷെ അപ്പൊ എറുന്നുപയോഗിക്കുന്നത് തെറ്റാണ്. എന്തുകൊണ്ട്? അപദം ന പ്രയോജിത കേവല പ്രകൃതി ന പ്രയോക്തവ്യ ന കേവല പ്രത്യയ. അങ്ങനെയൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതനുസരിച്ച് ഇങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. അപ്പോ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് തെറ്റല്ല, അല്ല, ഇത് പ്രക്രിയ കാണിക്കുകയാണ്. പ്രക്രിയകളെ കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണിക്കുന്നു. കാരണം നമ്മൾ പറയുന്നു പിതൃസു മാതൃസു, അവിടെ നമ്മൾ പ്രയോഗിക്കുന്നു. എന്തുകൊണ്ട്? പ്രക്രിയയാണ് ഇത്. ഇതിനെ പ്രക്രിയാദശ എന്ന് പറയും. ശബ്ദത്തിന് രണ്ട് ദശകളുണ്ട്, ഒന്ന് പ്രക്രിയാദശ, മറ്റൊന്ന് പരിനിഷ്പന്ന ദശ. അല്ലെങ്കിൽ പ്രക്രിയാവസ്ഥയിൽ ഇങ്ങനെ എഴുതുന്നതിൽ ദോഷമില്ല. അപ്പൊ ഇവിടെ വ്യാഖ്യാതാവ് അല്ല ലസുദ്ധാന്തപതി എഴുതിയ വരദരാജ പണ്ഡിത് പ്രക്രിയ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തെന്ന് പറയാൻ തെറ്റില്ല. പരിധിഷ്പന്ന രൂപമായിട്ടാണെങ്കിൽ എന്തുവരും? അത് ആ ഇത്തെന്ന് വരും. പിന്നെ അവിടെ സന്ധി പ്രശ്നങ്ങളൊക്കെ വരും, നമുക്കൊട്ടും മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് പ്രക്രിയ ദശ ആയതുകൊണ്ട് ഇവിടെ തെറ്റ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇതുപോലുള്ള ഒരു ശ്രദ്ധ വ്യാകരണത്തിൽ വേണം. ഓരോ സ്ഥലത്തും നമ്മളത് ശ്രദ്ധിക്കണം. എന്താണ് അവിടെ, എന്നാലേ വ്യാകരണം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഒരു വിശേഷ ബുദ്ധി വ്യാകരണത്തിൽ എപ്പോഴും പ്രയോഗിക്കാൻ തയ്യാറായിരിക്കും. അങ്ങനെ വിശേഷ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് അത് ഞാൻ ചോദിച്ചപ്പോൾ കണ്ടുപിടിച്ചത്. ആ ഇത്ത് എന്നാണ് വേണ്ടതെന്നുള്ള കാര്യം. അപ്പൊ മഖവാൻ എന്നുള്ളത് ശ്രദ്ധിച്ചല്ലോ. ഇപ്പൊ ഇവിടെ ഈ മഖവാ ബഹളം എന്നൊരു സൂത്രത്തെ ഉണ്ടാക്കി മഖവാൻ എന്നൊരു രൂപത്തെ സിദ്ധിച്ചിരിക്കുന്നു. ഇതിന്റെ ആവശ്യം എന്തോന്നു? ഈ മഖവാൻ എന്ന് പറയുന്ന ഒരു രൂപം ശ്രദ്ധിക്കേണ്ടത്. മഖവാൻ ഇതിനു വേണ്ടി ഒരു പ്രത്യേക സൂത്രം എന്തിനാ ഉണ്ടാക്കിയത്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അത് തന്നെ, അങ്ങനെ ഒരു പ്രയോഗം കൊണ്ട് അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി, അതിനുവേണ്ടി ഒന്നുണ്ടാക്കി, ഒരു ശബ്ദത്തിന് വേണ്ടി ഒരു സൂത്രം. ഭാഷ്യകാരൻ ഈ സൂത്രത്തെ പ്രത്യാഖ്യാനം ചെയ്താണ്, അതായത് നിഷേധിച്ചാണ് ഇതിന്റെ ആവശ്യമില്ല എന്ന്. അതായത് മഖവാൻ എന്നൊരു രൂപം നമ്മുടെ മറ്റ് നിയമങ്ങളനുസരിച്ച് വരാൻ പാടില്ല. എന്തുകൊണ്ട്? മഖവാൻ സുഖം തിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സുലഭവും നിലവും വന്നിട്ട് മഖവാന്നേ വരത്തുള്ളൂ. രാജ, ബ്രഹ്മ, യജ്വ എന്നൊക്കെ പഠിച്ചതുപോലെ ആത്മാ, ആത്മാൻ എന്നൊരു രൂപം വരുമോ? അങ്ങനെ ഒരു രൂപം വരാനേ പാടില്ല. പക്ഷേ മഖവാൻ എന്ന് പറയുന്ന ഒരു രൂപം ലൗകിക സംസ്കൃതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? ലൗകിക സംസ്കൃതത്തിൽ ഇങ്ങനെ ഒരു ശബ്ദമേ ഇല്ലെങ്കിൽ, മഖവാനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടല്ലോ. വേദങ്ങളിലുണ്ടെങ്കിൽ അവിടെ മതിയല്ലോ, ഇവിടെ വേണ്ടല്ലോ. ലൗകികത്തിൽ വേണ്ടല്ലോ, ചാന്തസ പ്രക്രിയയിലും മതി. ഭാഷകാരൻ ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം പക്ഷേ മഖവാൻ എന്ന് പറയുന്നത് ആകെ പ്രയോഗിച്ചിരിക്കുന്ന ഭട്ടികാവ്യത്തിലാണ്. അവിടെ പ്രയോഗിച്ചിരിക്കുന്ന ആ പ്രയോഗം തെറ്റെന്ന് വന്നു കഴിഞ്ഞാൽ എന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചയുണ്ട്, ആവശ്യമില്ലെന്നാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടെങ്കിൽ, മഖവാൻ എന്നൊരു രൂപം ഉണ്ടെങ്കിൽ മഖവാ ബഹുളം എന്നുള്ള സൂത്രപ്രകാരം തൃകാന്തയാദേശമായി ചെയ്തു ഉദ്ധാ സർവനാമസ്ഥാന അതാതു ഒന്നും വന്നു സുലോപിച്ചു സമീപം വന്നു ഉപദാദീർഘം വന്നു മഖവാൻ എന്ന് വരണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മഖവാൻ. ഇങ്ങനെ ഒരു രൂപം ലോകത്ത് പ്രചാരത്തില്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. വാ അന്താദേശമാണ് ഇത്. വരാത്ത പക്ഷത്തിൽ എന്തോരും മഖവൻ സുഖന്നിരിക്കുമ്പോ എന്തോരും സൗചൗരു ഇതിന്നെന്താണോ അതോ ഹന്നന്തമാണോ പൂഷയാണോ അരിയമ്മയാണോ? ഏതാണ് മഖവൻ? വന്നിനെങ്ങനെ ഇന്നായിട്ടെടുക്കും? അങ്ങനെയാണെങ്കിൽ എന്തിനെ എന്തായിട്ട് എടുത്തു കളയില്ല? വന്നിനെ ഇന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ വന്നിനെ അന്നായിട്ടെടുക്കും. അത് വിന്നിൽ ഉണ്ടല്ലോ, ഇന്ന് വന്നിൽ പോലെ അല്ലല്ലോ. വിൻ എന്ന് പറയുന്നതിൽ എന്തുണ്ട്? ഇൻ പ്രത്യേകിച്ചുണ്ട്. അതുകൊണ്ട് അത് വിന്നെന്ന് പറയുന്ന ഒരു പ്രത്യേകം വിധിച്ചിട്ടില്ലേ? പ്രത്യേകത്തിന്റെ ഭാഗമല്ലേ? ഇവിടെ വൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകം വിധിച്ച അതിൽ പിന്നെ അന്ന് വേണ്ടേ? ഇവിടെയും ഇന്നല്ലേ നിർദ്ദേശിച്ചിരിക്കുന്നു, അന്നല്ലല്ലേ. ഇൻ ഹൻ പൂഷാരിയമ്മണ അൻ ഹൻ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ശരി. ഇപ്പൊ മഖവൻ സുഗന്ധിരുന്ന എന്തോരും സർവനാമ സംബന്ധം മഖവാൻ സുലോപം മകാരലോപം മഖവാ എന്ന് പറയുന്നത്. അതാണ് സൂത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മഖവാ എന്ന് പറയുന്നു മഖവന്റെ പ്രഥമ ഏകോചനമാണ് മഖവാ. അതിന്റെ ആവശ്യമുള്ളൂ. മഖവാൻ എന്നൊരു രൂപം വേണമെങ്കിൽ മഖവാ ബഹുളമെന്ന സൂത്രം വേണം. അല്ല, മഖവൻ എന്നൊരു ശബ്ദം ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ സൂത്രത്തിന്റെ ആവശ്യമുണ്ടോ? എന്താ മഖവൻ എന്ന് പറയുന്ന മഖവാ എന്നുള്ള ഒരു രൂപമാണെങ്കിൽ അതിന് നമുക്ക് ഈ സൂത്രത്തിന്റെ ആവശ്യമുണ്ടാ? മഖവാ ബഹുളം ഉണ്ടാ? എന്തുകൊണ്ട്? മഖവായ ശ്രദ്ധിക്കും. പക്ഷെ മഖവാൻ എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മഖവാ ബഹുളം വേണം. ഇപ്പൊ മഖവാൻ മഖവന്തൗ മഖവൻ ഔ എന്നിരുന്നപ്പോ എന്ത് വന്നു? മഖവൻ ഔ എന്നിരുന്നപ്പോ സൂത്രം വന്നു? സൂത്രമൊന്നുമില്ലേ? മഖവൻ ഔ എന്നിരുന്നപ്പോ സൂത്രം വന്നു? മഹവാ ബഹുളം പ്രകാരം എന്തു വന്നു? തൃ അന്താദേശമായിട്ട് വന്നപ്പോ എന്തായി? മഖവ ഔ എന്നിരുന്നപ്പോ എന്തു വന്നു? ഹേ സൂത്രം വന്നു. ഉഗിതജ സർവനാമസ്ഥാനെ അധാതു പ്രകാരം നും വന്നു. മിതച്ചോ അന്ത്യാത് വന്നു. മഖവന് ഔ മഖവന്തൗ. അടുത്ത് വീണ്ടും അതുപോലെ തന്നെ മഖവൻ ജസ് എന്നിരുന്നപ്പോ എന്തു വന്നു? മഖവാബഹുളം വന്നു. ഉഗിതജ സർവനാമസ്ഥാനെ അധാതു നും വന്നു. മഖവന്ത പിന്നെ സംബോധനയില് ഹേ മഖവൻ സൂന്നിരിക്കുമ്പോ സുലഭമാണ് വരുന്നു. എന്ത് വരുന്നു? എന്താ ആരും മിണ്ടാത്ത മഖവാ ബഹുളം വന്നു. തൃ അന്താദേശം വന്നു. മഖവാത്ത് പിന്നെ പിന്നെ ഊതജ സർവനാമസ്ഥാന അധാതു പ്രകാരം വന്നു. മഖവനത്ത് സു എന്തു വന്നു? സുലോകം. പിന്നെ പിന്നെ സംയോഗാന്ത ലോകം. എന്തായി? ഹേ മഖവൻ. അതായത് മഖവാ ബഹുളം എന്ന് പറയുന്നിടത്ത് സു ഒന്നോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അത് എല്ലായിടത്തും വരും. ഉയർജ സർവനാമസ്ഥാനം അധാതവ എന്ന് പറയുന്നത് സർവനാമസ്ഥാനം പരവേരിക്കുമ്പോൾ എല്ലായിടത്തും വരും. നിന്നും സംബോധനയിലും വരും. മഖവാൻ ഹേ മഖവൻ, മഖവന്തോ മഖവന്ത മഖവന്തം, മഖവൻ അമ്മന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? സൂത്രം മഖാബോളം തൃ അന്താദേശമായി വന്നു. പിന്നെ ഉഗിതജ സർവനാമസ്ഥാന അധാതു ഒന്നും വന്നു. മഖവന്തം മഖവന്തോ മഖവൻ ശസ്സന്നിരിക്കുമ്പോ എന്ത് വരുന്നു? മഖാബോളം പ്രകാരം അന്താദേശം വന്നു. സർവനാമസ്ഥാന ഉദിന സർവനാമസ്ഥാന അതാ ഒന്നും വരുമോ? ഇപ്പൊ എന്തുവരും? മഖവത് മഖവത്ത സർവനാമസ്ഥാനം അല്ലെങ്കിൽ നും വരുന്നില്ല. അതുകൊണ്ട് എന്തുവരുന്നു? മഖവത്തേ മഖവത്ത മഖവത്തേ അങ്ങനെ വരും. മഖവൻ ഭ്യാമെന്നിരിക്കുന്നിടത്ത് എന്താ വരുന്നത്? മഖവാ ബഹുളം അന്താദേശമായി എന്തു വന്നു? മഖവത്ത് ഭ്യാം ഇരിക്കുന്നിടത്ത് ഏത് സൂത്രം വരുന്നു? ഒന്നും വരില്ല. ജലം ജസു വന്തേ പദാന്തമാണ്. മഖവത് മഖവത് ഭ്യാം പദസഞ്ജയുള്ളിടത്തെല്ലാം മഖവാ ബഹുളം വന്നിട്ട് ജലം ജസു വന്തേ വന്നിട്ട് മഖവത് ബിഹി. ഭസഞ്ജയുള്ളിടത്തെല്ലാം എന്തുവരുന്നു? മഖവാ ബഹുളം വരുന്നു. പിന്നെ പരത്തിലിരിക്കുന്ന സ്വരത്തെ കൂട്ടി ചേർക്കുക. മഖവത്തേ മഖവത്ഭ്യാം മഖവത്ഭ്യഹ മഖവതഹ മഖവതഹ മഖവതോഹോ മഖവത മഖവതി മഖവതോഹോ മഖവത്സു. സംഗതി എളുപ്പമായി. തൃത്വ അഭാവേ മഖവാ എന്നുവെച്ചാൽ മഖവൻ ശബ്ദമാണ്. സു വരുന്നു. ഉപദാതുർഹ സുലോഭം നലോഭം മഖവാ. പിന്നെ മഖവൻ ഔ എന്നിരിക്കുമ്പോ ഉപദാദീർഘം വരുമോ? അത് എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് വരും? സർവനാമസ്ഥാന ജാസം ബുദ്ധു പ്രകാരം സൗച നിയമം ചെയ്യുമോ? എന്തുകൊണ്ട് ജ്ഞാതിപ്പെടുന്നില്ല? അപ്പം മഖവാനൗ മഖവാനഹ, ഹേ മഖവൻ, തൃത്വം വരുന്നില്ല. ഹേ മഖവൻ സുഖന്നിരുന്നു, സുലോപിച്ചു, നഗാരലോപിക്കുന്നില്ല. ഹേ മഖവൻ, ഹേ മഖവാനോ, മഖവൻ ശ്വസം നിരീക്ഷം വരുന്നു. ശ്വ യുവ മഖോനാം അതദ്ധിതേ അനന്താനാം ഭാനാം ഏഷാം അതദ്ധിതേ സംപ്രസാരണം. ശ്വ ശബ്ദം, ശ്വ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നായ്. യുവൻ, യുവ ശബ്ദം. മഖവൻ എന്നുവെച്ചാൽ ആരാണ്? ഇന്ദ്രൻ. ഒരു പൊരുത്തമില്ലാത്തവരെ മൂന്നുപേരെയും ഒരിടത്ത് ചേർത്തിരിക്കുന്നു. പട്ടി ഇന്ദ്രനുമായിട്ട് എന്താ ബന്ധം? എങ്ങനെ? എന്താണ്? എന്നാ അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു കുസൃതി ചോദ്യമുണ്ട് വ്യാകരണത്തിൽ. എന്താണ് ഒരു കുസൃതി ചോദ്യം? എന്താണത്? കാച്ചം മണിം കാഞ്ചനം ഏകസൂത്രേ ഗ്രധ്നാസി ബാലേ കിമിതം വിചിത്രം. ഇതാണ് കുസൃതി ചോദ്യം, വ്യാകരണത്തിന്റെ കുസൃതി. കാച്ചം എന്ന് പറഞ്ഞാ എന്താണോ? കുപ്പിയോട്, കുപ്പിയുടെ കുപ്പിക്കഷ്ണം, കുപ്പിച്ചല്ല്. മണി എന്ന് പറഞ്ഞാൽ കാഞ്ചനം എന്ന് പറഞ്ഞാൽ കാച്ചം മണിം കാഞ്ചനം ഏകസൂത്രേ ഒരു നൂലിൽ. ഗ്രധ്നാസി, ത്വം ഗ്രധ്നാസി, നീ കൊരുക്കുന്നു. കിമിതം, ഇത് വളരെ വിചിത്രമാണല്ലോ. ഇതാണ് ചോദ്യം. കാജത്തെയും മണിയെയും കാഞ്ചനത്തെയും എന്തിനാണ് കുട്ടി ബാലേ കിം ഗ്രധ്നാസി ഏകസ്മിൻ സൂത്രേ ഒരു നൂലിൽ എന്തിനാണ് മൂന്നിനെയും കൊരുക്കുന്നത്? കാരണം മുത്തു കൊരുക്കുന്നതിൽ എന്തിനാ വെറും കുപ്പിച്ചെല്ല് കൊരുക്കുന്നു? അതിന്റെ ആവശ്യമുണ്ടോ? ആണ് കാച്ചം മണിം കാഞ്ചനമേക സൂത്രേ ഗ്രന്ധ്നാസി ബാലേ കിമിതം വിചിത്ര, ഇത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ എന്ന കുസൃതി ചോദ്യമാണ്. അതിന്റെ പ്രഹേളിക എന്നും പറയും. അതിന്റെ സമാധാനം എന്താണ്? വിചാരവാൻ പാണിനി ഏകസൂത്രേ ശ്വാനം യുവാനം മഖവാനം ആഹ. പാണിനിക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാന്നാണ്. ഞാൻ ബാലേ എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു ഒരു അപഹാസ്യത എന്താണ്? മന്ദബുദ്ധി എന്നാണ് ചോദിക്കുന്നത്. പറയുന്നു മന്ദബുദ്ധിയായ ഞാൻ ഇത് ചെയ്യുന്നത് മോശമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ വിചാരവാൻ പാണിനി, വളരെയധികം വിചാരം ചെയ്ത പാണിനി ഏകസൂത്രേ, അതും സൂത്രമാണ്, ഇതും സൂത്രമാണ്. ഏത് സൂത്രം? മറ്റത് മറ്റേ സൂത്രം, ഇത് വേറെ സൂത്രം, എല്ലാം സൂത്രമാണ്. പറയുന്നു വിചാരവാൻ പാണിനിന്റെ ഏകസൂത്രേ ശ്വാനം, പാണിനിന്ന് വേണ്ട, പാണിനി രേഖസൂത്രേ ഗ്രധ്നാസി, ഗ്രന്ഥനാസി ഗ്രന്ഥം എന്നെഴുതുന്നു, ഗ്രന്ഥനാസി കുരുക്കുക, ഗ്രന്ഥ ഗ്രഥനെ. കാചം മണിം കാഞ്ചനം ഏകസൂത്രേ ഗ്രന്ഥനാസി ബാലേ കിമിതം വിചിത്രം വിചാരവാൻ പാണിനി രേഖ. ഇതെല്ലാം ഒരു തവണ കേട്ടാൽ മറക്കത്തില്ല, പണ്ട് ക്ലാസ്സിൽ കേട്ടതാണ്. വിചാരവാൻ പാണിനി രേഖസൂത്രേ ശ്വാനം, ശ്വാനം അത് കറക്റ്റ് ചെയ്താൽ മതി. ശ്വാനം യുവാനം മഖവാനം ആഹാ. പാണിനി ഒരു സൂത്രത്തിൽ മൂന്നിനെയും കുരുത്തില്ലേ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് കുരുത്തൂടാന്നാണ്. അതിന് പല അർത്ഥങ്ങളുമുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞാല് തുളസീദാസ് മഹാരാജ് അത് നിങ്ങൾ വ്യാഖ്യാനിച്ചോണ്ടോ? ഗ്രന്ഥനാസി ഗ്രന്ഥം എന്നെഴുതല്ലേ, ഗ്രന്ഥം ഗണപതി ഗിര ഗിര ഗ്രന്ഥ ഗ്രന്ഥനാസി ബാലേ കിമിദം വിചിത്രം വിചാരവാൻ. ലിപിയുടെ കാര്യം ചോദിച്ചാൽ എനിക്കും സംശയമാണ്. അതുകൊണ്ട് ഗ്രന്ഥനാസി, ഗ്രന്ഥം എന്നെങ്ങനെ എഴുതുന്നു? ഗ്രന്ഥനാസി, ഞാൻ എഴുതാറില്ല, അതുകൊണ്ട് എനിക്ക് ലിപിയായിട്ട് ഒരു ബന്ധമില്ല. ഈ കണ്ടാൽ മനസ്സിലാവും എന്നുള്ളതേ ഉള്ളൂ. കാജം മണിം കാഞ്ചനം ഏകസൂത്രേ ഗ്രന്ഥനാസി ബാലേമിതം വിചിത്രം വിചാരവാൻ പാണിനിരേകസൂത്രേ സ്വാനം യുവാനം മഖവാനം ആഹാ. അന്നന്താനാം ഭാനാം യേഷാം അതദ്ധിതെ സമ്പ്രസാരണം, ഇവിടെ സമ്പ്രസാരണം വിധിക്കുകയാണ്. അതാണ്, ഓ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഋത്രഹൻ സപ്തമി വൃത്രഹൻ ശബ്ദത്തിന്റെ സപ്തമിയിൽ നങ്ങി സമ്പുദ്ധ്യോഹോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, സംശയമൊന്നുമില്ല. വിഭാഷ അംഗീശ്യോണ മാറിപ്പോവും. ഞാനങ്ങനെ നങ്ങി സമ്പുദ്ധ്യോഹോ എന്ന് ഓർക്കാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അങ്ങനെ പറഞ്ഞു എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. പറഞ്ഞെങ്കിൽ അത് തിരുത്തി പോകണം, അതിന്റെ റെക്കോർഡിങ്ങിനും തിരുത്തി പോകണം. ചിലപ്പോൾ അത് മാറിപ്പോവും, തിരിഞ്ഞു പോകും. വിഭാഷ നിശ്ചയമാണ്. ശാന്തി ശാന്തി.